വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. തകർച്ചയിൽ നിന്നെ പഴിക്കാതെ വാഴ്ത്തിയ ജോബിൻ്റെ വിശ്വാസം നൽകണമേ. തകർച്ചയിൽ നിന്നെ പഴിക്കാതെ വാഴ്ത്തിയ ജോബിൻ്റെ വിശ്വാസം നൽകണമേ. വിശ്വാസത്താലെന്നും നിൻഹിതം തേടുവാൻ ആഴമാം വിശ്വാസം നൽകണമേ. വിശ്വാസത്താലെന്നും നിൻഹിതം തേടുവാൻ ആഴ പരമം വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ.